അന്തർലീനമായി എവിടെ ഇരിക്കും? അന്ധകർണവൃത്തി ആണ് ബോധം. അതങ്ങനെ ബോധത്തിലിരിക്കും. കേവല ബോധം എന്ന് പറയുമ്പോ പിന്നെ ഇങ്ങനെ അഹംബോധം കൂടെ വരുന്നു. രണ്ടെണ്ണമായിരുന്നു അവന്റെ. ഇങ്ങനെ സൃഷ്ടിയിൽ അഹംബോധം ഉണ്ടെന്ന് പറയുന്നു. അവിടെ അന്തർലീനമായിരുന്നെങ്കിൽ പറയുന്നു. വന്നതിന് ശേഷം ആണ് നമ്മള് അഹം ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു. സുഷുപ്തിയിൽ അഹംബോധം ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. സുഷുപ്തിയിൽ അഹം എന്നുള്ള ബോധം എവിടെ ഇരുന്നു? ഒളിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അന്തർലീനമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എവിടെ ലയിച്ചു? അപ്പൊ സുഹൃത്തിയില് മനസ്സുണ്ടായിരുന്നു. സുഹൃത്തി മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മറ്റൊന്നിനെ അറിഞ്ഞില്ല? മനസ്സ് ലയിച്ചെങ്കിൽ എവിടെ ലയിച്ചു? സുഷുപ്തിയെ സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാട്. ഒന്ന് ആത്മദൃഷ്ടി, മറ്റൊന്ന് ആരോപിത ദൃഷ്ടി. രണ്ടു തരത്തിൽ ചർച്ച ചെയ്യും. ആത്മദൃഷ്ടി എന്ന് പറയുന്നത് എന്താണോ, ഉണർന്നതിന് ശേഷം ഒരാള് തന്റെ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുന്നു. ശേഷം തന്റെ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ തനിക്ക് ബോധമില്ലായിരുന്നു, ഒരു ബോധം ഉണ്ടായിരുന്നില്ല. എന്നാ അവിടെ ശേഷിച്ച എന്താണ്? താൻ മാത്രം. അതിനാണ് ആത്മദൃഷ്ടി ചിന്തിക്കുന്നത്. അങ്ങനെ താൻ മാത്രമാണെങ്കിൽ അവിടെ പിന്നെ താനല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ട്, ഒന്നും ഉണ്ട് ഇല്ല, രണ്ടും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും പറയാൻ കഴിയില്ല, ഇല്ലെന്നും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉണ്ടില്ല എന്നും ഉറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം. ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് രണ്ടും പ്രതീതിയാണ്, രണ്ട് അനുഭവങ്ങളാണ്. അനുഭവത്തിലൂടെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഇവിടെ മേശയുണ്ട്, ഇവിടെ ആനയില്ല. അനുഭവത്തിലേ നിശ്ചയിക്കാൻ പറ്റും. അതുപോലെ അനുഭവമേ ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒന്നിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാനോ നിഷേധിക്കാനോ പറ്റത്തില്ല. ഇത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആത്മദൃഷ്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ താൻ എന്നുള്ള രീതി ചിന്തിക്കാതാണ്. എന്നുവെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സുഷുപ്തിയെ സംബന്ധിച്ച് ഒരെത്തും പിടിയില്ല. ഉണ്ടോ? അറിവ് പ്രവർത്തിക്കാത്തടത്ത് എന്താ? സുഷുപ്തിയിൽ ബോധം കെട്ട് നടക്കുന്നിടത്തും മരിച്ചു കഴിഞ്ഞാൽ ചത്താണ്. ഇതുപോലെ തന്നെ ചത്തിട്ട് പിന്നെ ഞാൻ എങ്ങനെയായിരുന്നു ചിന്തിക്കാൻ പറ്റും? പിന്നെ ആരാ ചിന്തിക്കുന്നു? ചാവുന്നതുവരെയുള്ള പരിപാടിയുള്ളൂ. ചത്തു കഴിഞ്ഞ വിളക്കണഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബോധം പോകുന്നു. അല്ലേ? പിന്നെ അവിടെ പരമാവധി സംഭവിക്കും നമുക്ക് സങ്കല്പിക്കാന്നുള്ള ഒരു ഇരുട്ട്. വിളക്കണഞ്ഞാ പിന്നെ എന്താ? ഒരു ഇരുട്ട് മാത്രം. ഒന്ന് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സുഷുപ്തിയിലും അങ്ങനെയാണ്. ബോധം കെട്ട് കിടക്കുമ്പോഴും അങ്ങനെയാണ്. നല്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നല്ല ഡോസ് കൊടുത്ത ഒരാളെ ബോധം കെടുത്തി കഴിഞ്ഞു, ഒരു യാതൊരു തരത്തിലുള്ള പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ഉണർന്നതിന് ശേഷം ചിന്തിക്കുക എന്ന് വെച്ചാൽ അവിടെ തന്നെ കുറിച്ച് ചിന്തിക്കും. ഉണർന്ന ശേഷം പറഞ്ഞു ഞാനവിടെ ബോധമില്ലാതെ കിടന്നു, ബോധരഹിതനായ താൻ എന്നാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒന്നിന്റെ അസ്തിത്വത്തെ നമുക്ക് ബോധത്തിലൂടെ സമർത്ഥിക്കാൻ പറ്റില്ല, നിഷേധിക്കാനും പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ച് ജ്ഞാനമുണ്ടെന്നോ അംഗീകരിക്കാനോ നിഷേധിക്കാനോ പറ്റില്ല. അജ്ഞാനമുണ്ടെന്നോ, അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു അതവിടെ ഉണ്ട് എന്ന് അംഗീകരിക്കാനോ നിഷേധിക്കാനോ പറ്റത്തില്ല, ഒന്നും കഴിയത്തില്ല. ആത്മദൃഷ്ടി ചിന്തിക്കുന്നു, എന്നാൽ മറ്റൊരു രീതിയിൽ നിന്നും ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കും. അതെങ്ങനെയാണ്? മറ്റൊരാളുടെ ഉറക്കം, തന്റെ ഉറക്കമല്ല, മറ്റൊരാളുടെ ഉറക്കത്തെ കണ്ടിട്ട് താൻ ചിന്തിക്കുന്നു എന്താണ് ഈ ഉറക്കം. അപ്പൊ നമുക്ക് ഈ ഉറക്കത്തെ കുറിച്ച് ഒരുപാട് പഠിക്കാം. അതാണ് നമ്മുടെ തലയിൽ ഇലക്ട്രോഡുകളൊക്കെ വെച്ചിട്ട് ഡോക്ടർമാര് പഠിക്കുന്നത്. അവര് പഠിക്കുന്നത് സ്വന്തം ഉറക്കത്തെ കുറിച്ചല്ല, പിന്നെയോ അന്യന്റെ ഉറക്കത്തെ കുറിച്ച് പഠിച്ചിട്ട് വരുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ ഇതുപോലെ ആയിരിക്കും അങ്ങനെ. അപ്പൊ അന്യന്റെ ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? തന്റെ ബോധത്തിന് വിഷയമാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. തന്റെ ഉറക്കം എന്ന് പറയുന്നത് തന്റെ ബോധത്തിന് വിഷയം അല്ല. അപ്പോ അന്യന്റെ ഉറക്കത്തെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാം അവനിൽ എപ്പോഴാണ് ഉണർവുള്ളത്, എപ്പോഴാണ് ഉണർവ് നഷ്ടപ്പെടുന്നത്. അവിടെ ആൽഫ, ഗാമ, തീറ്റ, ബീറ്റ ഇങ്ങനെയൊക്കെ ആണ് അതിനെ പഠിക്കുന്നത്. ആ രീതിയിൽ അതിനെ എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ വൈദ്യുത തരംഗങ്ങൾ, അതിനെ അവര് കമ്പ്യൂട്ടറിൽ അതിനെ പഠിക്കും. അത് തലയിൽ ചില സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നു, എങ്ങനെയാണ് ഈ മൊബൈലിൽ നിന്ന് നമ്മൾ പറയുന്നത് പുറത്തേക്ക് പോകുന്നു, അതുപോലെ നമ്മുടെ തലച്ചോറിൽ നിന്നും എന്ത് വരുന്നു, വൈദ്യുത തരംഗങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ. അത് പഠിച്ചിട്ട് പറയും ഇപ്പൊ അവിടെ ബോധം വന്നു, ഇപ്പൊ ബോധം പോയി, വന്ന ബോധം ഇത്രയാണ്, അതിന്റെ അളവ് കൃത്യമായിട്ട് അവർക്ക് പറയാം. അത് അന്യന്റെ സൃഷ്ടിയെ പഠിക്കുമ്പോ ഇതെല്ലാം ഉണ്ട്. ഇവിടെ സൃഷ്ടിയിലില്ല എന്ന് പറയുന്നത് അതിന് ആത്മനിഷ്ഠമായിട്ടുണ്ട്. ഇവിടെ അദ്വൈതം എന്നെല്ലാം പറയുന്നത് എന്താണ്? ആത്മനിഷ്ഠമായ ചിന്തയാണ് ആത്മീയത എന്ന് പറയുന്നത്. അതാണ് ആത്മനിഷ്ഠമായ ചിന്ത, അതിന് സബ്ജക്റ്റീവ് എന്ന് പറയും, തന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള ചിന്തയിലാണ് പറയുന്നത് അവിടെ അഹംബോധമൊന്നുമില്ല. പക്ഷെ സുഷുപ്തി നമ്മൾ അന്യന്റെ സുഷുപ്തി എന്നുള്ള എനിക്ക് അതിനെ പഠിക്കുകയാണെങ്കിൽ സുഷുപ്തിയിൽ എന്തുണ്ട്? ശരീരമുണ്ട്, പ്രാണനുണ്ട്, ബോധമുണ്ട്, പിന്നെ നമ്മൾ എന്തെല്ലാം പറയുന്നു അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മള് അദ്വൈതമനുസരിച്ച് ആത്മബോധത്തിൽ ആരോപിത ദൃഷ്ടി, ആരോപിത ദൃഷ്ടി എന്ന് വെച്ചാൽ തന്റെ ബോധത്തിന് വിഷയമാക്കി മറ്റൊരാളുടെ സുഷുപ്തിയെ പഠിക്കുക, അത് സഹായിക്കത്തില്ല. ആത്മനിഷ്ഠമായ വിചാരം കൊണ്ടേ സാധ്യമാകും. തന്നെ കുറിച്ച് ചിന്തിക്കണം, താൻ ജാഗ്രതത്തിൽ എങ്ങനെയാണ്, താൻ സ്വപ്നത്തിൽ എങ്ങനെയാണ്, താൻ സുഷുപ്തി എങ്ങനെയാണ്, അപ്പൊ താൻ തിരിയനാണെന്നുള്ള ബോധം അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാഴ്ചപ്പാടുകളും അദ്വൈത ശാസ്ത്രത്തിൽ കാണും. ചിലടത്ത് ആത്മനിഷ്ഠമായ കാര്യങ്ങൾ പറയും, ചിലടത്ത് ആരോഗ്യ ദൃഷ്ടി അല്ലെങ്കിൽ പരാനിഷ്ഠമായ കാര്യങ്ങൾ പറയും. ഉറങ്ങുന്നവൻ ഉറങ്ങിക്കിടക്കുന്നെങ്കിലും അവന്റെ പ്രാണൻ ഉണർന്നിരിക്കുന്നു എന്നെല്ലാം പറയും. അപ്പൊ ഇതും പറയാറുണ്ട്, അദ്വൈതത്തിനും ഇതൊക്കെ പറയാറുണ്ട്. കാരണം അത് മനുഷ്യന്റെ അനുഭവമാണല്ലോ. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഉണർന്നിരിക്കുന്നതിന്റെ അനുഭവം അതിനെക്കുറിച്ചും പറയാറുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ആത്മബോധത്തിന് അതല്ല ഉപകരിക്കുന്നത്. പിന്നെ എങ്ങനെയുള്ള ചിന്തയാണ്? എങ്ങനെയാണ്? എന്താ വായും പൊളിച്ചിരിക്കുന്നു? എങ്ങനെയാണ് ആത്മനിഷ്ഠമായ ചിന്ത? രണ്ടും മനസ്സിലാകാത്തതുകൊണ്ടാണ് ആൾക്കാർക്കും തർക്കിക്കുന്നത്. സുഹൃത്തിയിൽ എന്തുണ്ട്, ഇല്ല എന്നൊക്കെ തർക്കിക്കുന്ന ഈ വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ട് ആത്മനിഷ്ഠമായി ചിന്തിക്കാം. ആരോപിത ദൃഷ്ടിയില്ലെങ്കിൽ പരനിഷ്ഠമായി സുഹൃത്തിയെക്കുറിച്ച് പഠിക്കാം, ചിന്തിക്കാം, മനനം ചെയ്യാം, മനസ്സിലാക്കാം. ആത്മനിഷ്ഠമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ആത്മബോധം ഉണ്ടാവും. പരനിഷ്ഠമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ബ്രെയിനിനെ കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാമുള്ള ബോധം ഉണ്ടാകും. അപ്പൊ രണ്ടു തരത്തിലുള്ള വിചാരവും അവന് അറിവിനെ ഉണ്ടാക്കും. പക്ഷെ ആത്മാവിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? ആത്മനിഷ്ഠമായി ചിന്തിക്കും. അപ്പോ അവിടെ നമുക്ക് ഉണ്ട് ഇല്ല എന്നൊന്നും ഒന്നിനെ കുറിച്ചും പറയാൻ കഴിയത്തില്ല. ഇത് ഈ വ്യത്യാസം മനസ്സിലാക്കിയാണ് അതാണ് ചിലത് പറയുന്നത്. ഉറങ്ങുന്നു, പ്രപഞ്ചമെല്ലാം നശിച്ചു പോകുന്നു, പ്രപഞ്ചമെല്ലാം ലയിച്ചു പോകുന്നു എന്നെല്ലാം പറയുന്നു. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സാധാരണ അദ്വൈതത്തിൽ തന്നെ പറയും കാരണം, സുഷുപ്തി എന്ന് പറയുന്നത് കാരണശരീരമാണ് എന്ന് പറയും. അദ്വൈതകളിൽ തന്നെ പറയും കാരണശരീരം. എന്തുകൊണ്ട് കാരണമെന്ന് പറയുന്നു? ആ കാരണത്തിൽ നിന്നാണ്. കാരണം എന്ന് വെച്ചാൽ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ നിന്നാണ് സ്വപ്നവും ജാഗ്രതവും എല്ലാം ഉണ്ടായത്. ആ അജ്ഞാനത്തിലാണ് സ്വപ്നവും ജാഗ്രതവും എല്ലാം ലയിക്കുന്നത്. അതുകൊണ്ട് കാരണശരീരമാണ്. ഇപ്പൊ ജാഗ്രതത്തിലെ സ്ഥൂല ശരീരം, സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരം, സുഷുപ്തിയിൽ കാരണശരീരം. ഇങ്ങനെ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എങ്ങനെയാണോ ഇങ്ങനെ പറയുന്നു, കുറച്ച് പറയുക, ആരോപിത ദൃഷ്ടി പറയുന്ന അങ്ങനെ സുഷുപ്തിയെ ആത്മനിഷ്ഠമായി മനസ്സിലാക്കാതെ സുഷുപ്തി ഒരു വിഷയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം. അതൊരു വ്യാഖ്യാനം. അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു? നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നണീക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ. അതുകൊണ്ട് പറയുന്നത് തന്നെ ഉറക്കത്തിൽ നിന്ന് വന്നതാണോ? ഉറങ്ങിയപ്പോ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം കാരണമായിരുന്നത് ഉറക്കമാണോ? ഉണർന്നപ്പോ ഇതെല്ലാം കണ്ടു. ഇതൊന്നും ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല പറയുന്നത്, ഒരു വിചാര രീതിയാണ്. ഉറക്കത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ഉറക്കത്തിലൊക്കെ ഇത് ലയിക്കും. വസ്തുനിഷ്ഠമായി പറയുന്നുണ്ട്. അത് എന്റെ മുമ്പിരുന്ന് ഇരിക്കുന്ന എന്ത് മേശ, ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒന്ന് കണ്ണടച്ചു ഉറങ്ങിപ്പോയി. ഒരു സെക്കൻഡേ ഉള്ളൂ ഞാൻ കണ്ണടച്ചു ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിയ സമയത്തേക്ക് മേശ വന്നിട്ട് ഉറക്കത്തിൽ ലയിക്കും. ഉറപ്പാണ്? എവിടെ പോയി ലയിക്കും? എന്റെ ഉറക്കത്തിൽ പോയി ലയിക്കും. ഈ ഉറക്കം എവിടെ ഇരിക്കും? ഉറക്കത്തിൽ അജ്ഞാനം, അതിൽ പോയി ലയിക്കും. ഇനി ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഉറങ്ങിപ്പോയി. ഒരു സെക്കൻഡ് ലയിച്ച് ഉണർന്നപ്പോ എന്ത് ചെയ്ത്? അവിടെ നിന്ന് ഇതുണ്ടായി ഈ മേശ. അവിടെ നിന്നത് ഉണ്ടായി എന്ന് പറഞ്ഞ ആശാരിയുടെയും തടിയുടെയും ആവശ്യമില്ല. എന്നെ മേശ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടോ? ഞാൻ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു? പറക്കത്തിൽ നിന്ന് മേശ വന്നു. ലയിച്ചെങ്കിൽ അവിടെ നിന്ന് വരണ്ടേ? പിന്നെ ആശാരിയും തടി ആവശ്യമുണ്ടോ? അത് ലയിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്രകടമായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനെന്താ അർത്ഥം? താൻ അറിയുന്നില്ല, അറിയുന്നു, എത്രയേ ഉള്ളൂ അർത്ഥം. ഇരിക്കുന്ന വസ്തുവിനെ താൻ അറിയുന്നു. ഉറക്കത്തിൽ ഞാൻ അറിയുന്നില്ല, അവിടെ എനിക്ക് അറിവില്ല, അറിയാൻ അറിവ് വേണ്ടേ? ഉണർന്നപ്പോ എന്ത് ചെയ്യുന്നു? മുമ്പിലിരിക്കുന്നതിനെ അറിയുന്നു. അല്ലാതെ ഉറക്കത്തിൽ ഇത് ലയിക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകടമായതൊന്നുമല്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അബദ്ധമായി. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആശാരിയും തടിയൊന്നും വേണ്ട. ഉറങ്ങിയിട്ട് ഉണർന്നു വരുമ്പോൾ മുറിയിലെ ഒരു മേശ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഉറങ്ങാൻ നേരത്ത് അതിനെ അങ്ങ് ലയിപ്പിച്ചാലും ഒന്നും വസ്തുനിഷ്ഠമായ വിചാരങ്ങളല്ല. പിന്നെ അവിടേക്ക് ഇത്രയേ അതുകൊണ്ട് അർത്ഥമാക്കുന്നു. എന്താണ്? താനതിനെ അറിയുന്നില്ല, അറിയുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് എന്റെ മുമ്പിലായിരിക്കുന്ന ഈ വസ്തു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ അതിന്റെ സത്തയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജാഗ്രതത്തിലിരുന്നു, അതാണ് ചിദ്ദട ചിന്തനത്തിനും മറ്റും ചിന്തിക്കുന്നത്. ഈ പറയുന്ന പോലെ അല്ലാതെ ഇതിന്റെ വാസ്തവസ്ഥിതി എന്താണെന്ന് യുക്തി വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് അനിർവചനീയമെന്ന് ശ്രദ്ധിക്കുക. അത് മറ്റൊരു വിഷയമാണ്. ചിദ്ദട ചിന്തനത്തിൽ അങ്ങനെ ഒരു ചിന്തയെ കുറിച്ച് പറയുന്നു. നിർവചിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നേരെ ഉറക്കത്തിൽ പോയി ലയിച്ച് അവിടെ നിന്ന് വന്നു, അജ്ഞാനത്തിൽ ലയിച്ച് അവിടെ നിന്ന് വന്നു, അങ്ങനെയുള്ള പറയുന്നു. നമ്മള് അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഒരു വസ്തു, നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തു, അത് ഒരിടത്തും പോയി ലയിക്കുന്നില്ല. അങ്ങനെ ലയിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അർത്ഥം ഇതാണ്. എന്താണ്? അറിയുന്നില്ല, അറിയാൻ അറിവില്ല. സ്വർഗത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അറിയുന്നു എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അവിടെ ഒരു അറിവ് ഉണ്ടായി. അപ്പൊ അറിയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം വരെ, മരണ ശേഷം. അപ്പോ വസ്തുവിന്റെ സ്ഥിതി നിലനിൽപ്പെന്ന് പറയുന്നത് അത് കേവലം നമ്മുടെ അറിവിനെ ആശ്രയിച്ചിട്ടുണ്ട്. ചുരുക്ക ചില സ്ഥലങ്ങളിലൊഴികെ, ചുരുക്ക ചില സ്ഥലങ്ങളിൽ മാത്രം വരും ആ വസ്തുവിന്റെ സ്ഥിതി നമ്മളെ അറിവിനെ ആശ്രയിച്ചിട്ടായിരിക്കും. അതെവിടെയാണ്? എവിടെയാണ്? ഒരു വസ്തുവിന്റെ നിലനിൽപ്പ് നമ്മുടെ അറിവിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന എവിടെ? നിങ്ങൾക്ക് ഭ്രാന്തി ഉണ്ടാകുന്ന സ്ഥലം. കയറിന് സർപ്പം ഒന്ന് കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു സെക്കൻഡ്. അപ്പൊ അവിടുത്തെ സർപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അറിവിനെ ആശ്രയിച്ച് മാത്രം ഇരുന്ന ഒരു കാര്യമാണ്. അല്ല, നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു വലിയ സർപ്പമാണ്. അദ്വൈതികൾ അതാ ചെയ്യുന്നു. ഒരു സെക്കൻഡിനുണ്ടായ അനുഭവത്തെ കുറിച്ച് അവര് ചിന്തിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് വർണ്ണിച്ച് അവസാനം നമുക്ക് തോന്നും അവിടെ ഒരു സർപ്പം ഉണ്ടായി ഒന്നുമില്ല. സെക്കൻഡിന്റെ നൂറിലൊരംശത്തിൽ നമ്മുടെ ബോധത്തിൽ ഒരു മിന്നി മറയലാണ് സർപ്പം എന്ന് പറയുന്നത്. അപ്പൊ ആ മിന്നി മറയൽ ഒരു സെക്കൻഡിലേ ഉള്ളു. അത് നമ്മുടെ ബോധത്തെ മാത്രം ആശ്രയിച്ചിട്ടാണ്. കേവലം നമ്മുടെ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ആ സർപ്പം നിലനിന്നത്. അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്തു? അത് മറഞ്ഞു. അതുപോലെ അല്ല എന്റെ മുമ്പിലിരിക്കുന്നത് ഈ മൊബൈൽ. ഇത് ഇങ്ങനെ നമ്മുടെ ബോധത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇതെന്താണോ, ഇത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. ആണ് വസ്തുനിഷ്ഠമാണ്. ഇനി നമ്മുടെ ഈ കൺപോളയുടെ താഴെ വിരൽ വിട്ടിട്ട് ഒന്ന് അമർത്തിയിട്ട് ചന്ദ്രനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? രണ്ട് ചന്ദ്രനാണ്. ഈ വിരളിങ് എടുത്തു കഴിഞ്ഞാലോ, ഇത് നമ്മുടെ കാഴ്ചയിൽ വരുന്ന ഒരു തകരാറ് കൊണ്ടാണ് അവിടെ. അല്ല, രണ്ട് ചന്ദ്രനുണ്ടോ? അപ്പൊ ആ രണ്ട് ചന്ദ്രനെന്ന് പറയുന്ന ഏതാ? ഒരു ചന്ദ്രൻ. ഒന്ന് ഒറിജിനലിന്ന് ഒന്നെന്ന് പറയുന്ന എന്താണ്? കേവലം നമ്മുടെ കാഴ്ചയിൽ വന്ന ഒരു വ്യത്യാസം കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ അറിയുന്നു, കാണുകയും അറിയുകയും ചെയ്യും. സർപ്പത്തെ അങ്ങനെ തന്നെ കാണുകയും അറിയുകയും ചെയ്യും. അവിടെയൊക്കെ നമ്മൾ കേവലം അറിവിനെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് എന്താ പ്രത്യേകത എന്താണ്? അത് അറിവിനെ ആശ്രയിച്ച് ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ അറിവും ആ വസ്തുവെല്ലാം അങ്ങ് നശിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ട് ചന്ദ്രനെ കാണുമ്പോ കൈങ്ങെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ ചന്ദ്രനുമില്ല, അതിനെ കുറിച്ചുള്ള അറിവുമുണ്ട് അല്ലേ? രണ്ടും പോയി. അപ്പൊ നമ്മുടെ അറിവിനെ ആശ്രയിച്ച് ഇങ്ങനെ നിൽക്കുന്ന ചില വസ്തുക്കളും പോകുന്ന വസ്തുക്കളും അതെല്ലാം എന്താണ്? ഭ്രാന്തിയാണ്. അതാണ് അങ്ങനെ നിൽക്കുകയും പോവുകയും ചെയ്യുന്നു. മറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ഈ പുറമേ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ അല്ലേ, ഇനി ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് സുഖമുണ്ടാകുന്നു, ദുഃഖമുണ്ടാകുന്നു. ഈ സുഖം എന്ന് പറയുന്നത് അത് ദ്വിചന്ദ്രനെ പോലെയോ അല്ലെങ്കിൽ രജ്ജസർപ്പം പോലെയോ ആണ്? അതോ അതിന് സ്വന്തമായൊരു നിലനിൽപ്പുണ്ടോ? ഉള്ളതിനെ നമ്മൾ അറിയുന്നതാണോ, അതെ നമ്മൾ അറിയുന്നോണ്ട് നിൽക്കുന്നതാണോ സുഖം? ഉള്ളതിനെ അറിയുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അറിയുന്നോണ്ടാണ് സുഖമുള്ളതെന്ന് എന്ന് പറഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ സുഖമില്ല എന്ന് പറഞ്ഞാലോ? രണ്ട് ശരിയാണ്. അതെങ്ങനെ പറയാൻ പറ്റും? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സുഖമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങളുടെ ഉള്ളില് ഇപ്പൊ സുഖമുണ്ട്, ഏത് രീതിയിലും സുഖമുണ്ടാവാം. അപ്പൊ സുഖമുണ്ട്, ഞാനിപ്പോ സുഖിയാണ് എന്നുള്ള ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോ അവിടെ സുഖമുണ്ട് അല്ലേ? ഞാൻ ചോദിക്കുന്നത് അത് അറിയുന്നത് കൊണ്ടാണോ സുഖമുള്ളത്? അതേ സുഖമുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നു എന്നാണ്. ഏതുപോലെ രജ്ജസർപ്പം പോലെയോ അല്ലെങ്കിൽ ദ്വിചന്ദ്രനെ പോലെയോ ഒക്കെയാണോ ഈ സുഖം എന്നാ ചോദിക്കുന്നു. സുഖം ഉള്ളത് കൊണ്ട് അറിയുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ അറിയുന്നോണ്ട് സുഖമുള്ളതല്ല. ഇതെങ്ങനെ തിരിച്ചറിയും? തിരിച്ചും പറയാമല്ലോ, ഞാൻ അറിയുന്നത് കൊണ്ടാണ് സുഖം. അതായത് സുഖം അവിടെ ഉണ്ടായിരിക്കുക, ഞാൻ അറിയാതിരിക്കുക, അത് സംഭവിക്കും. സുഖമുണ്ട്, ഞാൻ അറിയുന്നില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിക്കും. എന്റെ ഉള്ളിൽ സുഖമുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല, അങ്ങനെ സംഭവിക്കും. ശരി, സംഭവിച്ച നമ്മളെങ്ങനെ അറിയാം അവിടെ സുഖമുണ്ടായിരുന്നു? സുഖമുണ്ട്, ഞാൻ അറിയുന്നില്ല, ഇതെങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ നമുക്കറിയാൻ പറ്റും സുഖമുണ്ടായിരുന്നു? അങ്ങനെ അറിയും, സുഖമുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. പിന്നെ എപ്പോഴാ സുഖമുണ്ടായിരുന്നു എന്നറിഞ്ഞത്? അപ്പൊ സുഖമുണ്ടല്ലോ, അപ്പൊ അറിയുമ്പോഴല്ലേ സുഖമുണ്ട്. സുഖം നേരത്തെ ഉണ്ടായിരുന്നു, ഇന്നലെ സുഖം ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ മനസ്സിൽ, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കും. സുഖം ദുഃഖം പോലെയുള്ള വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഉള്ളിൽ ബാഹ്യമായ ഏതെങ്കിലും കാരണങ്ങളുണ്ടോ അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്തെങ്കിലും നിമിത്തം കൊണ്ടോ അത് ഉള്ളിൽ പ്രകടമാകും. നമ്മളതിനെ അറിയും, പ്രകടമാകുമ്പോഴാണ് അറിയുന്നത്. ഉള്ളിലേക്ക് അത് കടന്നു വരുമ്പോൾ അത് നമ്മളറിയും. അപ്പൊ ഇപ്പൊ ഈ മുറിയിൽ വെളിച്ചമുണ്ട്, ഇവിടെ മോഷ്ടിക്കാനായിട്ടൊരു കള്ളം കടന്നു വന്നു, നമ്മളെല്ലാം കണ്ണു തുറന്നിരിക്കുകയാണ്, നമുക്ക് ആ കള്ളനെ കാണാതിരിക്കാൻ പറ്റും? കണ്ടേ പറ്റും. എന്തുകൊണ്ട്? വെളിച്ചമുണ്ട്, നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പൊ കള്ളം കടന്നു വന്നാൽ അറിഞ്ഞേ പറ്റും. അതുപോലെയാണ് സുഖദുഃഖാദിയുടെ കാര്യം. അത് എന്റെ പ്രത്യേകത, അതിങ്ങനെ കടന്നു വരുന്നു, നമ്മൾ സുഖദുഃഖാദികളെ അറിയുന്നു. അല്പസമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് പോകുന്നു. പോകുന്നു എന്ന് വെച്ചാൽ അതിനെന്ത് സംഭവിക്കുന്നു? സുഖം പോയി എന്ന് പറഞ്ഞാൽ അസുഖത്തിന് എന്ത് സംഭവിച്ചത്? കുറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് സുഖമുണ്ടോ? അതുമില്ലെങ്കിലോ? അവിടെ നമ്മൾ പറയും സുഖം നശിച്ചു പോയി അല്ലേ, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നു എവിടെ പോയി? കുറച്ച് സമയമായിട്ട് സുഖമുണ്ടായിരുന്നു, സുഖത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ സുഖമില്ല, അത് പോയി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ സുഖത്തിന് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? നാശം സംഭവിച്ചു എന്നുവെച്ചാ സുഖത്തിനുള്ളിൽ ഉത്പത്തി ഉണ്ടാവും. ഇവിടെ പറയുന്ന അനുസരിച്ച് സുഖം എന്ന് പറയുന്ന ഒരു മാനസിക വൃത്തിയാണ്, അത് ഉള്ളിൽ ഉത്പന്നമാകും. അപ്പൊ നമ്മളതിനെ അറിയുന്നു, അറിയാതിരിക്കാൻ പറ്റില്ല, നശിച്ചു പോകും. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ ഞാൻ സുഖത്തെ അനുഭവിച്ചു, ഇന്നിപ്പോ ആ സുഖത്തെ കുറിച്ചിരുന്ന് ആലോചിക്കണം, എന്ത് സുഖമാണ് അല്ലേ. അപ്പോ കഴിഞ്ഞ ദിവസത്തെ സുഖസ്മൃതി ആണ്, ഈ സുഖസ്മൃതി കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ സുഖം വീണ്ടും ഉണ്ടാകുന്നു. സുഖത്തിന്റെ വിശേഷത ഏതാണ്? സുഖത്തെ സ്മരിക്കുമ്പം തന്നെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നു? സുഖം ഉണ്ടാകുന്നു, സുഖസ്മൃതി സുഖത്തെ ഉണ്ടാകും. അതാണ് ഈ സുഖത്തിന്റെ സുഖം ദുഃഖം പോലെയാണ്. 10 വർഷം മുമ്പ് തന്ത മരിച്ചുപോയി, ഇപ്പോ ഒന്ന് ആലോചിച്ചപ്പോ എന്ത് വരുന്നു? സങ്കടം വരുന്നു. മകൻ മരിച്ചുപോയി, സങ്കടം വരുന്നു. ഭാര്യ മരിച്ചു, ഭർത്താവിന് സങ്കടം വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ദുഃഖത്തെ, അത് ദുഃഖമായിരുന്നു അന്ന് കരഞ്ഞു, ആ ദുഃഖത്തെ സ്മരിച്ചപ്പോ വീണ്ടും എന്ത് ചെയ്തു? ദുഃഖം വന്നു, കണ്ണീരൊഴുക്കുന്നു. അപ്പൊ ആന്തരികമായ നിമിത്തങ്ങൾ കൊണ്ട് സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. കുറച്ചു കഴിയുമ്പോ അതങ്ങ് നശിച്ചുമ്പോ അതുകൊണ്ട് ഇതിനൊക്കെ ആഗന്തുകങ്ങളെന്ന് പറയും. ആഗന്തുകങ്ങളെന്ന് പറഞ്ഞാൽ വന്നു പോകുന്നവയാണ്. ഏത്? സുഖദുഃഖങ്ങളല്ല. അതിന് എന്ത് വരുന്നു? ഉത്പത്തി നാശവും സംഭവിക്കുന്നു. അത് ഉത്പന്നമാകുമ്പോൾ നമ്മളതിനെ അറിയുന്നു. അറിയാതിരിക്കാൻ പറ്റത്തില്ല. അത് പോയാലും നമുക്ക് അസുഖം നഷ്ടപ്പെടുന്നു. അപ്പോഴും നമ്മൾ അറിയുന്നു സുഖം ഇപ്പോൾ ഉണ്ടോ സുഖമില്ല. അപ്പൊ ഇവിടെ ഉള്ളിലുണ്ടാകുന്ന സുഖദുഃഖാദികളെല്ലാം അനിത്യമാണ്. അനിത്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാ നശിക്കുന്നവയാണ്. അവിടെ അനിത്യം എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണ്. അത്ര എത്ര സമയം നിന്നു എന്നുള്ള ഹിമാലയം അനിത്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? നശിക്കുന്നതാണ്. ഉള്ളിലുണ്ടാകുന്ന സുഖദുഃഖാദികൾ അനിത്യമാണ്. ഹിമാലയം അനിത്യമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അഹംബോധം അത് അനിത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നശിക്കും. ഇപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ സുഹൃത്തിയിലും അതുണ്ടെന്ന്. നശിക്കുന്നു. പിന്നെ ഉണ്ടായിരുന്നു പറഞ്ഞതോ? എങ്ങനെ? എപ്പോ നശിക്കും? സുഖദുഃഖങ്ങളെ പോലെ അത് നശിക്കുകയുണ്ടാവുകയും ചെയ്യുന്നുണ്ടോ അഹംബോധം? ഇങ്ങനെ